പരവർലിംഗം ദ്വന്ദ്വതത്വശയോ ഏതത് സൂത്രം വ്യാഖ്യാതം. അഗ്രേ വർത്തത്തെ ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യതരസ്യാം ഇതി. ഏകോപ്യർത്ഥോ വാ ബഹുവദ്ഭവതി. ബ്രാഹ്മണാഃ പൂജ്യാഃ ബ്രാഹ്മണഃ പൂജ്യഃ ഇതി ദൃഷ്ടാന്തദ്വയം. ജാത്യാഖ്യായാം മീമാംസകവത് വൈയാകരണ അപി പദശക്തി ജാതോ സ്വീകരിയത്തെ. പദസ്യ ജാതി വാച്യ പൂർവം തർക്കശാസ്ത്രേ അസ്മിൻവിഷയെ വിചാര കൃത പദാർത്ഥവിഷയ പദസ്യ അർത്ഥ ജാതിർവ വ്യക്തിർവ ജാത്യാകൃതി വിശിഷ്ട വ്യക്തിർവ ഇത്യാദികം പൂർവം നിരൂപിതം. മീമാംസകാഃ പദവാച്യം ജാതിരിതി വതന്തി. തദനുസാരി ഏവ വൈയാകരണഃ വതതി ശബ്ദാർത്ഥഃ ജാതിരിതി. അത്ര ഉദാഹരണത്വേന നിർദ്ദിഷ്ടഃ ബ്രാഹ്മണശബ്ദ. ബ്രാഹ്മണശബ്ദസ്യ അർത്ഥോ ഭവതി ജാതിഃ. ജാതിഃ അഖ്യാ യസ്യ ബ്രാഹ്മണത്വസ്യ. ജാതിഃ അഖ്യാ യസ്യ ജാതിഃ അത്ര ബ്രാഹ്മണത്വം ഭവതി. ബ്രാഹ്മണശബ്ദ നിർദ്ദിഷ്ടം ഭവതി ബ്രാഹ്മണത്വം. ബ്രാഹ്മണത്വം ഏകയേവ. ബ്രാഹ്മണാഃ ബഹവഃ സന്തി അനേക വ്യക്തയഃ സന്തി. പരന്തു ബ്രാഹ്മണത്വം ഏകയേവ. അതഃ ബ്രാഹ്മണശബ്ദസ്യ വാച്യത്വേന ജാതേഃ അത്ര സിദ്ധാന്തി. അസി പ്രയോജനം ബ്രാഹ്മണശബ്ദസ്യ വാച്യത്വേന ജാതേരംഗീകൃതത്വ ജാതേഃ ഏകത്വ ബ്രാഹ്മണശബ്ദ ഏകവചനം ഭവതി. കസ്മാത് ജാതേര് ഏകത്വ ജാതിഹി ഏകായവ ബ്രാഹ്മണശബ്ദസ്യ വാച്യരൂപ ജാതിഹി ഏക ഇത്യതഃ ബ്രാഹ്മണശബ്ദാത് ബ്രാഹ്മണ ശബ്ദാ ബ്രാഹ്മണ ഗൃഹ്യന്തി ഏകവചനം ഭവതി ജാതിരേകത്വ ബ്രാഹ്മണ ശബ്ദസ്യ വാച്യസ്യ ഏകത്വ ബ്രാഹ്മണ ശബ്ദാ തസ്യ ഏകത്വസ്യ ദ്യോതനായ ഏകവചനം സിദ്ധി. അസ്മിൻ സൂത്രേ തസ്മിൻ ഏകത്വേ വികൽപ്പേന ബഹുവചനം വിധീയത്തെ ജാത്യാഖ്യായാം ജാതിവാചക ശബ്ദേ ഏകസ്മിൻ ഏകാർത്ഥ ദ്യോതനായ വികൽപ്പേന ബഹുവചനം വിധീയത്തെ അത ജാതേരേകത്വാത് ഏകവചനം സിദ്ധ്യതി അത്ര വികൽപ്പേന വിധീയമാനത്വാ ബഹുവചനമപി സിദ്ധ്യതി. അതഃ അത്ര വൃത്തോക്തം ഏകോപ്യർത്ഥോ ഏകഃ അർത്ഥഃ അത്ര ബ്രാഹ്മണശബ്ദസ്യ അർത്ഥം ഭവതി ബ്രാഹ്മണത്വം ഏക ഏവ വാ ഭവത് ഭവതി ഇത്യുക്തെ തത്ര വികൽപ്പേന ബഹുവചനമപി പ്രയോക്തും ശക്യതേ പ്രയോക്തും ശക്യതേ ഏവം ഏക ബ്രാഹ്മണ വിഷയേ ബ്രാഹ്മണാഹ ഇത്യപി വക്തം ശക്യ ബഹുവചനം കഥം സിദ്ധ്യതി അനേന സൂത്രേണ വികൽപ്പേന വിധീയമാനത്വാത് അതഃ ബ്രാഹ്മണ പൂജ്യ ഇത്യസ്മിൻ സ്ഥാനേ ബ്രാഹ്മണാഹ പൂജ്യാഹ ഇതി വികൽപ്പേന വക്തും ശക്യതെ. ബ്രാഹ്മണത്വസ്യ ഏകത്വാ ഏകവചനേന ഭവിതവ്യം കിന്തു ത്ര സൂത്രേ കിം വിധീയതേ ബഹുവചനം അതഃ ബഹുവചനമപി സിദ്ധ്യതി. സ്വാഭാവികേന രൂപേണ ബ്രാഹ്മണ പൂജ്യ ഇതി വക്തവ്യ ഇത് തസ്ഥാനേ ബ്രാഹ്മണാഹ പൂജ്യാഹ ഇതി വക്തം സിദ്ധി വികൽപ്പേന വിധീയമാനത്വ അതാഹ രൂപദ്വയം സിദ്ധ്യതി ബ്രാഹ്മണാഹ പൂജ്യ ഇതി ഏകസ്മിൻ ബ്രാഹ്മണ വിഷയം ഏതദേവ ബഹവഹ ബ്രാഹ്മണാഹ സന്തി ചേത് ബ്രാഹ്മണാഹ പൂജ്യാഹ ഇതി ഏവ വക്തവ്യം കിന്തു അത്ര ഏവന്ന അത്ര ഏക ഏവ ബ്രാഹ്മണഃ വർത്തതെ തം ബ്രാഹ്മണം അധികൃത്യ വദതി ബ്രാഹ്മണാഹ പൂജ്യാഹ ഇതി തസ്ഥാനേ ബ്രാഹ്മണഃ പൂജ്യഃ ഇത്യപി വക്തം ശക്യ. അത്ര ഘടഃ സന്തി അസ്തി തസ്ഥാനേ ഘടാഃ സന്തി ഇത്യപി വക്തും ശക്യം. ജാത്യാഖ്യായാം ബഹുവചനം ജാതിവാചക ശബ്ദേ യഥാ ഏകവചനം പ്രയുജ്യതേ തഥാ ബഹുവചനമപി പ്രയുജ്യതെ സർവത്ര ഏവം ഞാൻ വൃക്ഷ അസ്തി ഇത്യത്ര വൃക്ഷാ സന്തി ഇത്യപി വക്തും ശക്യം. ഏകസ്യ വൃക്ഷസ്യ സത്വേപി വൃക്ഷ അസ്ഥി ഇത്യസ്മിൻ സ്ഥാനേ വൃക്ഷാഃ സന്തി ഇതി വർദ്ധിസ്യതി. അതോക്തം ഏകോ അപ്യർത്ഥോ, അത് അത്ര ഉക്തം ഏകോപ്യർത്ഥോ, അത്ര ബ്രാഹ്മണ ബ്രാഹ്മണരൂപ അർത്ഥ വ്യക്തി ഏകയേവ വാ ഭവത് ഭവതി. വാസ്തവരൂപേണ അത്ര ബഹുത്വം നാസ്തി. അത ഉക്തം ബഹുവത് ബഹുത്വ അഭാവേതി ബഹുവത് ശബ്ദ പ്രയുജ്യത്തെ. അത ഉക്തം ബഹുവത് ഭവതി. പൂർവമുക്തം വികൽപ്പവിധി സാമാന്യവിധേ ബലീയ ബലീയ ഇതി ഉക്തം കില വികൽപ്പവിധിരേവ പ്രയോഗേ. അതെന്തു ഏതാദൃശ വികൽപ്പവിധോ വിധ്യംശ, തസ്യ വിധ്യംശസ്യ പ്രാമുഖ്യം വർത്തതെ സർവത്ര. അത പ്രയോക്തും ശക്യത്തെ. പരന്തു ഏതാദൃശ പ്രയോഗ അധിക ദൃഷ്ട ബഹുവചന ഏകവചന സത്വേ ഏകസത്വേ അസ്യ ഏവം വിധസ്യ നിയമകരണെ ഏകവചനസ്യ പ്രയോജനം സർവത്ര യദി ബഹുവചന പ്രയോഗ ക്രിയതെ ചേ ഏകവചനമേവ നിഷ്ഫലം സ്യാത്. അത വിശേഷാവസരെ ഏവം പ്രയോഗിച്ചത് സർവത്ര. അസ്മദോ ദ്വയോശ്ച ഏകത്വേ ദ്വിത്യേ ചവേക്ഷിതേ അസ്മദോ ബഹുവചനം വാസ്യ. സ്വാമി, പൂർവസൂത്ര വിഷയേക സംശയ അസ്തി. ബ്രാഹ്മണാ സന്തു ബ്രാഹ്മണാ സന്തു നിർഭയാ ഇതി ഏക ശ്ലോകവാക്യം അസ്തി കില, തത് ഏതസ് വിവക്ഷായാം അസ്തി വാ? തത്ര തു ബ്രാഹ്മണാ സർവേ ബ്രാഹ്മണാ സർവത്ര ഏവം ന വിശേഷസ്ഥലേഷു ഏവ ഏവം പ്രയുജ്യതെ സർവത്ര. വയം ബ്രൂമഹ പക്ഷേ അഹം ബ്രവീമി ആവാം ബ്രൂവഹ ഇതി വാ സവിശേഷണസ്യ പ്രതിഷേധ പടുരഹം ബ്രവീമി. ഏവമേവ അസ്മശബ്ദ പ്രയോഗി അസ്മശബ്ദസ്യ രൂപാണി സന്ധി അഹം ആവാം വയം. അത്ര അസ്മശബ്ദ പ്രയോഗസ്ഥലേഷു അപി ഏവമേവ ഏകസ്യ സ്ഥാനേ ദ്വിവചനം ബഹുവചനം വാ പ്രയുക്തം ഏകവചനം അപി കർത്തും ശക്യത. പൂർവദേവ ഈ ഏകവ്യക്തിവിഷയെ അഹം ബ്രവീമി ഇത്യസ്യ സ്ഥാനേ അവാം ബ്രൂവഹ ഇതിവ വയം ബ്രൂമഹ ഇതിവ പ്രയോക്തും ശക്യം. ബ്രവീമി ബ്രൂവഹ ബ്രൂമഹ ബ്രൂമഹ ഇതി ഉത്തമ പുരുഷ ഏകവചനം ദ്വിവചനം രൂപാണ്. തത്ര ഏകവ്യക്തൌ യഥാ അഹം ബ്രവീമി ഇതി പ്രയുജ്യതെ ഏവമേവ വയം ബ്രൂമഹ ആവാം ബ്രൂവഹ വയം ബ്രൂമഹ ഇത്യവി പ്രയുക്തും ശക്യതെ. ഏതത് അത്ര വികൽപ്പേന വിധിക്കുന്നത് അസ്മിൻ സൂത്രേ പൂർവദേവ. അത പ്രയോഗത്രയമപി സാധു ഏവ. ഏത് സർവം പൂർവസിംഗുദാഹരണേ അസ്മിനുദാഹരണേ പൂർവസിംഗുദാഹരണേ ഇത്യുക്തെ പൂർവസൂത്ര ഉദാഹരണേ അസ്മിൻ സൂത്ര ഉദാഹരണേ സർവത്ര കാര്യം വിവക്ഷ അധീനം ഭവതി. ഇത് വിവക്ഷ അസ്ഥിച്ച് ഏകത്വം, ദ്വിത്വ വിവക്ഷ അസ്ഥിച്ച് ദ്വിവചനം, ബഹുത്വ വിവക്ഷ അസ്ഥിച്ച് ബഹുവചനം. ഏകത്വ ദ്വിത്വേജ വിവക്ഷിത അഥവാ അത്ര വിവക്ഷിത അസ്മദോ അസ്മശബ്ദസ്യ ബഹുവചനം വാക്യ ബഹുവചനം ഏവം ദ്വിവചനം ദ്വയമപി സ്യാത്. വയം ദുരമഹ ഇതി ബഹുവചനസ്യ ഉദാഹരണം. പക്ഷേ അഹം ബ്രവീമി അത്ര വികൽപ്പേന ബഹുവചനം വിധീയത്തെ തദ്വികൽപ അഭാവേ സാമാന്യരൂപേണ ഏകവചന വിവക്ഷായാം ഏകവചനം വിധീയത്തെ അത അഹം ബ്രവീമി ഇതി സിദ്ധ്യതി. ദ്വിവചന വിവക്ഷായാം ഏകവ്യക്തൗ ആവാം ഭൂമഃ ഇതി പ്രയുജ്യതേ ഏവമപി പ്രയോക്തും ശക്യം. അത്ര വാർത്തികഃ വർത്തതേ സവിശേഷണസ്യ പ്രതിഷേധഃ. യദി അസ്മശബ്ദസ്യ കിമപി വിശേഷണം അസ്തി ചേത് തത്ര വികൽപ്പേന ദ്വിവചന പ്രയോഗം വാ ബഹുവചന പ്രയോഗം വാ ന കർത്തവ്യം. യഥാ പടുരഹം ബ്രവീമി ഇത്യത്ര. അത്ര അഹം ശബ്ദസ്യ പടുരിതി വിശേഷണം വർത്തതേ. ഏവം വിശേഷണസത്വ അത്ര ഏകവചനമേവ പ്രയോക്തവ്യം നതു ദ്വിവചനാധികം. കസ്മാ വാർത്തികാരേണ ഉക്തം സവിശേഷണസ്യ അസ്മശബ്ദസ്യ വികൽപ്പ വിധി പ്രതിഷിദ്ധ്യതേ. അതഃ ദ്വിവചനാദി പ്രയോഗഃ നാസ്തിയേവ കേവലം ഏകവചനമേവ. അത്ര വിശേഷണ ശബ്ദഃ ഭവതി പടുരിതി. കസ്യ വിശേഷണം ഭവതി മമ അസ്മശബ്ദസ്യ വിശേഷണം ഭവതി. അതഃ അത്ര ഏകവചനം ഏവ സവിശേഷണസ്യ സവിശേഷണസ്യ ഇത്യുക്തേ സവിശേഷണം ഭവതി അസ്മശബ്ദ. സവിശേഷണസ്യ പ്രതിഷേധ ഇത്യുക്തേ കസ്യ പ്രതിഷേധ ദ്വിവചന ബഹുവചനയോഃ പ്രതിഷേധ. സമയേതസ്യ അർത്ഥഃ വയം ബ്രൂമഃ ഇത്യസ്യ സ്ഥാനേ ദ്വിവചനാർത്ഥേ ആവാം ബ്രൂവഃ ഇതി ഏകവചന വിവക്ഷിതത്വേ അഹം ബ്രവീമി ഇതി വക്തും ശക്യതേവ. വയം ബ്രൂമഃ ഇത്യസ്യ പ്രയോഗസ്യ വികൽപ്പരൂപേണ വയം ബ്രൂമഃ ഇത്യസ്യ വാർത്തികാരേണ ദൃഷ്ടാന്തഃ കൃതഃ പടുരഹം ബ്രവീമി തത്ര നിഷേധഃ കൃതഃ ഏവം മുഖ്യ പ്രയോഗഃ ഭവതി അഹം ബ്രവീമി തത്ര വികൽപ്പഃ വിധീയതേ തസ്യ വികൽപ്പസ്യ നിഷേധഃ കൃതഃ. അതഃ സാമാന്യരൂപഃ ഭവതി അഹം ബ്രവീമി വികൽപ്പസത്വേ ആവാം വയം ഭവതി അന്യഥ അഹമിത്യ. വയം ശബ്ദസ്യ വികൽപ്പരൂപേണ അഹം ആവാം നാസ്തി കില നാസ്തി വയം ശബ്ദസ്യ വികൽപ്പം ന അത്ര വിധി ഭവതി വികൽപ്പേന ദ്വിത്വം ബഹുവചനം. പരന്തു ഏകത്വേ ദ്വിത്വേ ച വിവക്ഷിതേ ഇതി ലിഖിതം. ഏകത്വേ ദ്വിത്വേ ച വിവക്ഷിതേ ഇതി ലിഖിതം. ഏകത്വേ ദ്വിത്വേ ച വിവക്ഷിതേ. ദിവജനസ്യ സ്ഥാനേ അപി വയം ഇതി വക്തും ശക്യതെ. ദിവജനസ്യ സ്ഥാനേ അപി വയം ഇതി വക്തും ശക്യതെ. ആവാം ഇത്യസ്യ സ്ഥാനേ അപി വയം ഇതി വക്തും ശക്യതെ. ആവാം ഇത്യസ്യ സ്ഥാനേ ന വിവക്ഷിതമിത്യുക്തി വാസ്തവം തത് വിവക്ഷാധീനമേവ. വിവക്ഷാധീനം ഇത്യുക്തി വക്തിരിച്ഛാം അനുസൃത്യ ഏവ. വക്തിരിച്ഛാം അനുസൃത്യേവ ഏവം ഭവതി. വക്ത യദി വക്ത ബഹവഃ സന്തി ബഹുവേന പ്രയോഗായ അസ്യ സൂത്രസ്യ ആവശ്യകത നാസ്തി. തദഭാവേ ഏക ഏവ വക്തി വർത്തതെ യഥാ ഭാഷകാരേണ പ്രയുജ്യതെ ഇത്യഹം വയം ബ്രൂമഃ ഇതി. തത്ര വ്യക്തി ഏക ഏവ. തത്ര വ്യക്തി ബഹുത്വേ സൂത്രസ്യ ആവശ്യകത നാസ്തി. ബഹുഷു ബഹുജന ഇത്യതേന ബഹുജനം കർത്തവ്യമേവ. കിന്തു തത്ര ഭാഷ്യകാര വ്യക്തി ഏകയേവ. തത്ര ബഹുത്വം പ്രയുജ്യതെ. ഏകത്വവിവക്ഷായാം ദ്വിത്വസ്യ അപി പ്രയോഗ അസ്തി വാ. ഏകത്വവിവക്ഷ അതഃ ദൃഷ്ടാന്തം ആവാം ബ്രൂമഃ ഇതി വാ. അഹം ബ്രവീമി വയം ബ്രൂമഃ പക്ഷേ അഹം ബ്രവീമി ആവാം ബ്രൂവ ഇതി വാ ഏവമപി വക്തും ശക്യം. ഇത്യുക്തെ വ്യക്തിദ്വയ സത്വേപി യഥാ ഏകവക്തൗ ബഹുവചനം പ്രയുജ്യതെ ഏവം വ്യക്തിദ്വയേപി വയം ബ്രൂമഃ ഇതി വക്തി ശക്യം അഥവാ അവാം ബ്രൂമഃ ഇതി വക്തി ശക്യം. യഥാ ഏകം വ്യക്തൗ ബഹുവചനം തഥാ വ്യക്തിദ്വയേപി ബഹുവചനം. അത്ര അഹം ബ്രവീമി ഇത്യേത ദ്വയോർ ദ്വിവചനേകവേന ഇത്യനേന സിദ്ധം. അവാം ബ്രൂമഃ ഇത്യത്രാപി ദ്വയോർ ദ്വിവചനേകവേന ഇത്യനേന സിദ്ധം. കിന്തു വയം ബ്രൂമഃ ഇത്യത്ര അസ്മദോ ദ്വയശ്ച. പടുരഹം ബ്രവീമി ഇത്യത്ര വ്യക്തി ഏക ഏവ കിന്തു തത്ര വയം ബ്രൂമഃ ഇതി എന്ന പ്രയുക്തി ശക്തി. ഏകം സൂത്രം വർത്തത സംസകമിതി അഗ്രിമപൃഷ്ഠ. തത്ര ദ്വന്ദ്വസ്യ ഉദാഹരണം ദൃഷ്ടം ദത്തം അത്ര ദ്വന്ദ്വസമാസസ്യ. ദ്വന്ദ്വസമാസഃ അസ്മാഭിന്ന അധീതഃ അതഃ സൂത്രം ദൃക്ത്വാ തത്രസ്ഥ വാർത്തികം ദൃഷ്ടം. തത്ര സാമാന്യേ നമസ്തകം ഇതി വാർത്തികം വർത്തതെ തസ്യ സൂത്രസ്യ വ്യാഖ്യാനത്തെ അന്തിമഭാഗം സാമാന്യ നപുസകം ഇത് വർത്തത്തെ സാമാന്യ നപുസകം ഇത് വാർത്തികമില്ല സാമാന്യത്തെ എത്ര ത്രിത്വസ്യ അഭിവ്യക്തി തത്ര ഇത്യുക്തി സ്ത്രീലിംഗസ് തത്ര സ്ത്രീലിംഗസ് ശബ്ദ പ്രയോഗിച്ചതി തത്ര പുംസ്ത്വ അഭിവ്യക്തി തത്ര ന ഭവതി ശബ്ദേ നതു അർത്ഥേ തത്ര പുല്ലിംഗഃ പ്രയോഗിച്ചതി ദ്വയോരഭാവേ സ്ത്രീത്വ പുംസ്ത്വ അഭിവ്യക്തി അഭാവേ നംസകത്വം ഏതദൈവോക്തം സാമാന്യം തത്ര പുംസ്ത്വ അഭിവ്യക്തിർനാസ്തി സ്ത്രീത്വ അഭിവ്യക്തിയേവി തസ്മിൻ ശബ്ദേ നാസ്തി അതഃ നംസകത്വം സാമാന്യരൂപേണ ഏതത് യുക്തിസിദ്ധമേവ എത്ര യസ്മിൻ ശബ്ദേ സ്ത്രീത്വ പ്രതീതി നാസ്തി തത്ര സ്ത്രീലിംഗശബ്ദ ന പ്രയുജ്യത്തെ സ്ത്രീ പ്രത്യ ന ക്രിയത്തെ തത്ര ഏവം പുംസ്ത്വ വിഷയ തത്ര ഉഭയോരന്തരം യച്ച തദഭാവേ നപുംസകം എത്ര സ്ത്രീ പും ഭേദ ന പ്രതീയത്തെ ശബ്ദം ശ്രുത്വ അയം പുംശബ്ദ അയം സ്ത്രീ ഇയ സ്ത്രീശബ്ദ ഇതി എത്ര പ്രതീതിർനാസ്തി തത്ര നംസകം പ്രയുജ്യത്തെ ഉദാഹരണം മൃദു പചതി പ്രാതഃ കപനീയം മൃദു ഇതി ദംസകപ്രയോഗമേവ ക്രിയാവിശേഷണം ഭവതി മൃദു പചതി ഇത്യസ്യ മൃദു പാകം കരോതി ഇത്യർത്ഥം പച ധാതോരർത്ഥ വിക്ലിത്യർത്ഥ വ്യാപാര വിക്ലിത്തിരേവ പാക പാകാർത്ഥ വ്യാപാര ഏവ പച ധാതോരർത്ഥ തത്ര മൃദു ഇതി പാകവിശേഷണം ഭവതി പാക അത്ര വ്യാപാരസ്യ കർമ്മ ഭവതി പാകം കരോതി ഇത്യത്ര പാകഃ ഭവതി വ്യാപാരസ്യ കർമ്മ തസ്യ വിശേഷണം ഭവതി മൃദുഃ മൃദുഃ പാകം കരോതി അഥവാ മൃദു മൃദു യഥാ സ്യാത് തഥാ പചതി ഇത്യവിഭക്തം ശക്യത്തെ മൃദു യഥാ സ്യാത് തഥാ പചതി മൃദ്വർത്ഥം മൃദുത്വർത്ഥം തണ്ടുലേഷു പാകദ്വാര മൃദുത്വസിദ്ധ്യർത്ഥം പാക കരോതി തണ്ടുലേഷു അവയവ ശിഥിലീകരണദ്വാര മൃദുത്വമായ അഗ്നിസംയോഗേന തണ്ടുലേഷു അവയവ ശിഥിലീകരണം സംഭവതി അതഃ തത്ര തണ്ടുലേഷു മൃദുത്വമായ തദർത്ഥം പാക കരോതി അതഃ മൃദു പചതി മൃദു പാകം കരോതി മൃദു യഥാ മൃദു യഥാ സ്യാത് തഥാ പകം കരോതി. അത് സാമാന്യേന ഏവം വദന്തി ക്രിയാ വിശേഷണാനാം നപുംസകത്വം. അത് അത്ര മൃദു ഇതി ക്രിയാവിശേഷണം പോകുന്നു. അത് ക്രിയാവിശേഷണാന സർവത്ര നപുംസകത്വമേ. അത്ര പുംസ്ത്വ സ്ത്രീത്വ ദ്വയസ്യാദി അഭിവ്യക്തി നാസ്തി. പക ക്രിയാ വർത്തത്തെ മൃദുത്വമായി വർത്തത്തെ തത്ര സ്ത്രീത്വ പുംസ്ത്രിയോരഭിവ്യക്തി നാസ്തി. അത് സാമാന്യരൂപേണ നംസകം ക്രിയത്തെ. അത് മൃദു പചതി മൃദു ഇത്യത്ര നംസക പ്രയോഗ കൃത. പ്രാതഃ കമനീയം ഇത്യത്ര പ്രാതഃ ശബ്ദ അവ്യയം ഭവതി. അവ്യയേഷു സ്ത്രീത്വ അഭിവ്യക്തി വാ പുംസ്ത്വ അഭിവ്യക്തി വാ നാസ്തിയേവ. അത ദ്വയോരഭാവേ കമനീയ ശബ്ദേ നംസകത്വം കൃതം. അതഃ കമനീയം ഇതി കൃതമത്ര പ്രാതഃ കമനീയം. പ്രാതശബ്ദസ്യ വിശേഷണം ഭവതി കമനീയം. പ്രാതഃ ഇത്യുക്തേ പ്രാതഃകാല കമനീയം ഭവതി ശോഭനം ഭവതി ഇത്യർത്ഥ. അത്രാപി പ്രാതശബ്ദസ്യ അത്ര അവ്യയത്വാദേവ സ്ത്രീത്വപുംസ്ത്വാദികം നാസ്തി. അതഃ സാമാന്യരൂപേണ അത്ര കമനീയം ഇതി അസ്യ തസ്യ പ്രാതശബ്ദസ്യ വിശേഷണസ്യ നമുസകത്വം കൃതം. അതഃ കമനീയം ഇതി നതു കമനീയ അഥവാ കമനീയ ഇതി വാ ഹിന്ദു കമനീയം ഇത്യേവ കൃതം. തത് പ്രാതഃ ശബ്ദസ്യ നപുംസകത്വാത് ഇതി വക്തും ശക്യതേ വാ. പ്രാതഃ ശബ്ദ അവ്യയത്വാത് അത്ര ലിംഗവിവക്ഷം നാസ്തി. നപുംസകത്വമപി നാസ്തി നപുംസകത്വമപി നാസ്തി നപുംസകത്വം ലിംഗവിവക്ഷായ തത്ര നാസ്തി അവ്യയത്വം. അലിംഗത്വം അത്ര വിശേഷ്യം അലിംഗം ഭവതി. സാധാരണ സർവത്ര വിശേഷ്യ അനുസാരേണ വിശേഷണം ക്രിയത്തെ. അത്ര വിശേഷ്യ ശബ്ദ ഭവതി പ്രാതഃ തസ്വയം അലിംഗമേവ. അതഃ അത്ര തസ്യ വിശേഷണത്വേന കൃതം കമനീയ ശബ്ദം സാമാന്യ നിയമം അനുസരിച്ച് നമസ്തകത്വേന കൃതം. അഗ്രെ ബഹുവ്രീഹി സമാസ പ്രകരണം ആരഭ്യത്തെ. തത്ര പ്രഥമസൂത്രം ഭവതി ശേഷോ ബഹുവ്രീഹി ഇതി അധികാരോയം ദ്വിതീയാശ്രിത ഇത്യാദിനാ യസ്യ ത്രികസ്യ വിശിഷ്യ സമാസോ നോക്തഃ സശേഷഃ പ്രഥമാന്ത ഇത്യർത്ഥഃ. തത്പുരുഷ പ്രകരണേ ദ്വിതീയ സമാസഃ കേന സൂത്രേണ ഉക്തഃ ദ്വിതീയ ശ്രിതാദീത പതിത ഗത ഗതാതിസ്ത പ്രാപ്താപന്നേഹി തൃതീയ തൃതീയാർത്ഥേന ഗുണവചന ചതുർഥി ചതുർഥി ചതുർഥി തദാർത്ഥകൃത ബലിഹിത സുഖരക്ഷിത ബലിഹിത സുഖരക്ഷിത അന്യസൂത്രം ചതുർത്ഥി തദർത്ഥാർത്ഥ ബലിഹിത സുഖരക്ഷിത ഏകസൂത്ര ചതുർത്ഥി തദ് അർത്ഥ തദർത്ഥകൃത തദർത്ഥാർത്ഥ ബലിഹിത സുഖരക്ഷിതൈ തദർത്ഥകൃത ഗുണവചനേന തസ്യ വൃത്തിഃ ചതുർത്ഥി തദർത്ഥകൃത ചതുർത്ഥി അർത്ഥായ തദ്വാചന അർത്ഥാദിഭ്യഃ പഞ്ചമി ഭയേന ഷഷ്ഠി സപ്തമി സൗണ്ട് അക്ഷേഷു സൗണ്ട് ഏവം ദ്വിതീയാദിഷു സർവത്ര ദ്വിതീയാശ്രിതാദിത ഇത്യാദി സൂത്രേണ സമാസഃ കൃതഃ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി ഇത്യാദി വിശേഷണം വിശേഷണം വിശേഷേണ ബഹുണം ഇതി സൂത്രേണ പ്രഥമാന്തസ്യാപി സമാസഃ കൃതഃ ഏവമപി തസ്മിൻ സൂത്രേ പ്രഥമ ഇതി ന നിർദ്ദിഷ്ട നീലം ചുത്പനം ചെയ്യത്ര പ്രഥമ പ്രഥമാന്ത പദാനാം സമാസഃ കൃതഃ കിന്തു പ്രഥമ ഇതി സൂത്രേ ന നിർദ്ദിഷ്ട അതഃ അത്ര ശേഷശബ്ദേന ദ്വിതീയാദ്യ അതിരിക്ത ശബ്ദ ഗ്രാഹ്യ ദ്വിതീയാദി അതിരിക്ത അവശിഷ്ട ശേഷ ശബ്ദ ഭവതി പ്രഥമ അതഃ അത്ര ബഹുവ്രീഹി പ്രകരണേ പ്രഥമാന്താന സമസനം ക്രിയത്തെ പീതം അംബരം യസ്യ സ പീതാംബര ഇത്യാദി സ്ഥലേഷു പ്രഥമാന്താന സമാസ ക്രിയത്തെ അതഃ അത്ര ശേഷ ശബ്ദസ്യ അർത്ഥം ഭവതി ദ്വിതീയാദ്യ അതിരിക്ത അവശിഷ്ട പ്രഥമ പ്രഥമാന്ത ശബ്ദ അതഃ അത്ര സമാസ പ്രഥമാന്താനാം ക്രിയത്തെ പ്രഥമാന്താനാം സമാസ ക്രിയത്തെ ആഗാമി സൂത്രേഷു സർവത്ര അസ്യ സൂത്രസ്യ അനുവൃത്തിരവി ക്രിയത്തെ ഉക്തം അധികാരോയം ഇതം സൂത്രം അധികാരസൂത്രം ഭവതി ദ്വിതീയാശ്രിത ഇത്യാദിനാ യസ്യ തൃക്കസ്യ വിശിഷ്യ സമാസോ നോക്തഃ ദ്വിതീയാശ്രിത ഇത്യാദിനാ ദ്വിതീയാശ്രിത ഇത്യാദി സൂത്രൈഹി യസ്യ തൃക്കസ്യ തൃക്കസ്യ ഇത്യസ്യ യസ്യ വിഭക്തേഹ ഇത്യർത്ഥ തൃക്കശബ്ദസ്യ വിഭക്തി ഇത്യർത്ഥ യസ്യ വിഭക്തേഹ വിശിഷ്യ സമാസനോക്തഃ വിശേഷരൂപേണ പ്രത്യേക സൂത്രദ്വാര പ്രഥമ ശബ്ദനിർദ്ദേശദ്വാര സമാസോ ന ഉക്തഃ സമാസ ന കൃതഃ യസ്യ പ്രഥമ ശബ്ദദ്വാര സമാസ ന കൃതഃ പ്രഥമാന്ത പദാനാം സമാസ ന കൃത ഇത്യർത്ഥഃ അതഃ ദ്വിതീയാശ്രിത ഇത്യാദിനാ യസ്യ തൃതീയ വിശിഷ്യ സമാസോ നോക്തഃ ഇത്യാദിനാ ദ്വിതീയാദീനാം സമാസ ഉക്തഃ പരന്തു പ്രഥമാന്ത പദസ്യ സമാസോ ന ഉക്തഃ അതഃ ഇത്യാദിനാ യസ്യ തൃതീയ യസ്യ തൃതീയ യസ്യ വിഭക്തേഃ യസ്യ വിഭക്തേഃ യസ്യാഃ പ്രഥമാ വിഭക്തേഃ വിശിഷ്യ സമാസോ വിശിഷ്ടരൂപേണ പ്രഥമ ഇതി ശബ്ദനിർദ്ദേശേന പ്രഥമാന്ത പദാനാം സമാസ ഉക്ത കഥം വിശേഷണം വിശേഷേണ ബഹുളം ഇത്യാദി സ്ഥലേഷു പ്രഥമാന്ത പദാനാം സമാസ ഉക്ത ീലം ചുത്പലം ചത്ര പ്രഥമാന് സമാസ പ്രഥമാശബ്ദേന നിർദ്ദിഷ്ട വിഹിത അതഃ പ്രഥമാശബ്ദേന വിഹിതത്വ അഭാവ വിശിഷ്യ സമാസോ ന ഉക്ത പൂർവത്ര പ്രഥമ ശബ്ദോ നാസ്തി അതഃ സ ശേഷഃ അതഃ അത്ര സൂത്രസ്ഥ ശേഷ ശബ്ദസ്യ അർത്ഥോ ഭവതി പ്രഥമാന്ത സശേഷഃ പ്രഥമാന്ത ഇത്യർത്ഥഃ അതഃ സൂത്രസ്യ അർത്ഥഃ ഏവം ഭവതി ശേഷഃ ഇതുക്തെ ബഹുവ്രീഹി സമാസഃ ഭവതി ബഹുവ്രീഹി സമാസഃ അത്ര വിഹിതഃ പ്രഥമാന്ത ശബ്ദാനാം ഏവ തസ്യ അപവാദഃ വർത്തതേ സാമാന്യ നിയമഃ അത്ര വിഭാഷാധികാരേ ഇവ അതഃ സർവത്ര തത്പുരുഷേ ഏവം ബഹുവ്രീഹോ ദ്വന്ദ്വേ സർവത്ര വിഭാഷാധികാരാ വികൽപ ഏവ വാ ഇത്യേന വർത്തതേ സർവത്ര അഗ്രേ ബഹുവ്രീഹി സമാസ വിധായക സൂത്രം ഭവതി അനേകം അന്യപദാർത്ഥേ പൂർവോക്ത സൂത്രം ഭവതി അധികാര സൂത്രം അത്ര തൃഗസ്യ ഇതി ശബ്ദ അർത്ഥം ന തൃഗസ്യ ഇതിസ്യ വിഭക്തിരിത്യർത്ഥ തൃഗശബ്ദസ്യ അർത്ഥ ഭവതി വിഭക്തി അസ്മിൻ വിഷയേ പൂർവം കശ്ചിത് വിചാര കൃത പ്രാതിപതികനിരൂപണാവസരെ അത്ര ഏക പക്ഷ അസ്തി ത്രികം പ്രാതിപതികാർത്ഥി പ്രവൃത്തി നിമിത്തം വ്യക്തി ലിംഗം ചെയ്തി തൃഗം പ്രാതിപതികാർത്ഥ തസ്യ തൃഗസ്യ ദ്യോതകം ഭവതി വിഭക്തി അതാ വിഭക്തേരപി തൃഗസപ്ന വർത്തതി. അതഹ അത്ര വിഭക്തി ഇത്യസ്മിൻ സ്ഥാനേ തൃഗശബ്ദഃ പ്രയുക്തഃ. അതഹ തൃഗശബ്ദസ്യാപി വിഭക്തിരിത്യർത്ഥ. അനേകം പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം വാ സമുസ്യതേ സബഹുവ്രീഹി. അനേകം പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം. ഉദാഹരണമത്ര പ്രാപ്തം ഉദകം യം സ പ്രാപ്തോദകോ ഗ്രാമഃ. അത്ര ഗ്രാമസ്യ വിശേഷണ ഭവതി പ്രാപ്തോദക ശബ്ദഃ. ഈ പ്രാപ്തം ഉദകം യം യം ഗ്രാമം ഉദകം പ്രാപ്തം. അത്ര പ്രാപ്ത ശബ്ദ കർത്തരി നിഷ്ഠ. ഉദകം പ്രാപ്തം സ ഗ്രാമ ഭവതി പ്രാപ്ത ഉദകം. അത്ര പ്രാപ്തം ഉദകം ഇതി ശബ്ദദ്വയം സമസ്തിതി. പ്രാപ്ത ശബ്ദം ഏവം ഉദകശബ്ദം ദ്വയമപി പ്രഥമാഭവതി. അതഃ പ്രഥമാന്താനാം പദാനാം സമാസഃ ക്രിയത്തെ. അത്ര ഉക്തം അന്യപദാർത്ഥേ പ്രഥമാന്ത അതിരിക്ത പദാർത്ഥേ. അത്ര പ്രഥമാന്ത അതിരിക്ത പദാർത്ഥം ഭവതി അത്ര യം ഇതി ഗ്രാമം ഭവതി. അത്ര വിഗ്രഹവാക്യേ പ്രയുക്ത ഗ്രാമശബ്ദ പ്രഥമാന്തം തദ്ദ്വിതീയാന്തമേ. അത അനേകം പ്രഥമാന്തം ഭവതി അത്ര പ്രാപ്തശബ്ദം ഉദകശബ്ദം. അന്യപദാർത്ഥം ഇത്യുക്തേ പ്രഥമാന്ത അതിരിക്തം. പ്രഥമാന്തേ അതിരിക്തം ന അന്യപദാർത്ഥം. അന്യപദാർത്ഥം അത്ര ഭവതി പ്രഥമാന്തം ദ്വിതീയാന്തം. പ്രാപ്തം ഉദകം യഹ ഇതി ന സംഭവതി തസ്സനേ പ്രാപ്തം ഉദകം യം ഇതി അന്യപദാർത്ഥേ വർത്തമാനം. സമാസ അനന്തരം ഏകവചന പ്രയുജ്യത്തെ തത്ര ഗ്രാമശബ്ദോ ഭവതി വിശേഷ്യം. പ്രാപ്തോദക ശബ്ദ ഭവതി വിശേഷണം. അതഃ പ്രാപ്തോദക ഗ്രാമ ഇതി യുക്തമേവ. കിന്തു വിഗ്രഹവാക്യേ അന്യപദാർത്ഥം ഭവതി ദ്വിതീയാന്തം. അതഃ അത്ര യം ഇതി നിർദ്ദിഷ്ടം. പ്രാപ്തം ഉദകം യം ഇതി ഏവം അഗ്രേ ദൃഷ്ടാന്തേഷുപി ഏവമേവ. അത അനേകം പ്രഥമാന്തം അത്ര പ്രഥമാന്തം പ്രാപ്തമിതി ഏവം ഉദകമിതി ച. അത അനേകം ഭവതി പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം. അവിടെ അത്ര അന്യപദാർത്ഥം ഭവതി ദ്വിതീയാന്തം യം ഇതി വാ സമസ്യതെ വിഭാഷാധികാര വായുതി ലഭ്യത സ ബഹുവ്രീഹി ബഹുവ്രീഹി ഇത്യധിക്രിയതേ അത്ര. അതഃ സ സമാസ ബഹുവ്രീഹി സഞ്ജ്ഞക ഭവതി. അത്ര പ്രഥമാന്ത അന്യപദാർത്ഥേ വർത്തമാനം ഇത്യസ്യ അർത്ഥഃ പ്രഥമാന്താനി പദാനി പ്രഥമാന്താനാം പദാനാം അർത്ഥഃ അന്യപദേ വർത്തതേ ഇതി അവ. പ്രഥമാന്താനാം പദാനാം അർത്ഥ അന്യപദേ വർത്തതേ ഇതിവ ഇസ്യ അർത്ഥ പ്രഥമാന്ത പദം ലഭ്യതേ സാർത്ഥ പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം സാർത്ഥ കഥം ലഭ്യതേ പ്രാപ്തം ഉദകം ഏ പ്രാപ്തം ഉദകം തസ്യ തസ്യ തസ്യ പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം ഇത്യസ്യ അർത്ഥ അവഗതം അന്യപദാർത്ഥേ വർത്തമാനം ഇത്യസ്യ അന്യപദാർത്ഥം ഭവതി ഗ്രാമ അന്യം അത്ര അന്യഹ ഭവതി കിം ഗ്രാമ അന്യഹ ഇത്യസ്യ ആ പ്രഥമ പുറമുഖം പ്രഥമാന്ത അന്യപദാർത്ഥ ഭവതി പ്രഥമാന്ത അതിരിക്ത പ്രഥമാന്ത അതിരിക്ത ശബ്ദ ഭവതി ദ്വിതീയാദി അന്യപദാർത്ഥ ഇത്യസ്യ പ്രയോജനം അന്വേഷതി അപ്രഥമാ വിഭക്ത്യർത്ഥ അന്യപദാർത്ഥ ഇത്യസ്യ അർത്ഥ ഏവം ഭവതി അപ്രഥമാ വിഭക്ത്യർത്ഥ അന്യ ഇത്യസ്യ അപ്രഥമായി ചേർത്ത പൂർവം പ്രഥമ ഇത് പൂർവം നിർദ്ദിഷ്ടം അത അന്യപദാർത്ഥേ ഇത്യസ്യ അപ്രഥമാ വിഭക്ത്യർത്ഥേ അപ്രഥമാ വിഭക്ത്യർത്ഥ അത്ര നിർദ്ദിഷ്ട എം ഇതി ശബ്ദേന അപ്രഥമാ വിഭക്ത്യർത്ഥേ ബഹുരീരിതി ഏവം സമാനാധികരണാനാമിതി ച അനേകം ഇത്യനേന അനേക ശബ്ദാനാം സമാന അധികരണാനാം ഇത്യുക്തെ സമാന വിഭക്തികാനാം സമാന വിഭക്തികാനാം ഇത്യയം നിയമ സാമാന്യ നിയമ ഏവ വിധികരണ ബഹുരീഹി അപ്പി വർത്തതേ അത്ര സാമാന്യരൂപേണ സമാന വിഭക്തികാനാമേവ സമാസ ക്രിയതേ അത്ര പ്രാപ്തം ഉദകം സമാന വിഭക്തികൗ ദോശബ്ദോ ശബ്ദദ്വയമപി പ്രഥമാ ഏവ അതഃ സമാനാധികരണാനാം സമാസ ക്രിയതേ അത്ര സമാനാധികരണാനാം ഇത്യസ്യ സമാന വിഭക്തികാനാം അത്ര പ്രാപ്തം ഉദകം ശബ്ദദ്വയമപി സമാന വിഭക്തികമേവ അതഃ അത്ര സമാനാധികരണ്യം വർത്തതെ ഇവ അന്യപദാർത്ഥ ഭവതി എം ഇതി അന്യപദാർത്ഥ നിർദ്ദിഷ്ട അത്ര പ്രാപ്തം ഉദകം എം ഇതി വിഗ്രഹ വാക്യ നിർദ്ദിഷ്ട പ്രാപ്തോ ഉദക ഇതി സമസ്തപദം വിരാമസ്യ വിശേഷണം ഭവതി പൂർവസിൻ സൂത്രേ ശേഷഗ്രഹണാദേവ ഏത് സർവം സിദ്ധ്യതി ശേഷഗ്രഹണ അത്രയവ തത്രയവ വ്യാഖ്യാതം ശേഷ ഇതി പ്രഥമാന്തൈതി അത പ്രഥമോഭക്ത്യർത്ഥേ ബഹുവ്രീഹി ഇതി സിദ്ധ്യതി തസ്യ പ്രയോജനം അഗ്രേ വക്ഷ്യതി പ്രഥമാന്താനാം ഏവ സമാസഃ കാര്യഃ ഇത്യസ്യ നിയമസ്യ പ്രയോജനം അഗ്രേ വക്ഷ്യതി ദൃഷ്ടാന്തസഹിതം അത്ര നിയമ ഏവ വ്യാഖ്യായതേ പ്രഥമാന്താനാം പദാനാം ഏവ സമാസഃ ക്രിയതേ ഏവം പ്രഥമാന്ത അതിരിക്ത അന്യ പദാർത്ഥ വിഷയേ ഏവ സമാസ ക്രിയത്തെ ഇതി അർത്ഥദ്വയമപി ശേഷശബ്ദ അനുവൃത്തിയ അനേകം അന്യപദാർത്ഥ ഇതി പ്രയോഗേണ ച സിദ്ധ്യതി